മായ ഒരു ശക്തിയാണ്, ബ്രഹ്മം തന്നെയാണ്. മായ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത് ഏത് വ്യക്തി അനുസരിച്ചിട്ടാണ്? അനന്യത്വയുക്തി അനുസരിച്ച് പറയുന്നു. അന്യമല്ല, അതൊരു യുക്തിയാണ്. മായ അന്യമല്ല, മായ ബ്രഹ്മം തന്നെ. മായ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല, അനന്യത്വം. അന്യമല്ല എന്നുള്ളതാണ് അനന്യം. അനന്യത്വം, അനന്യത്വയുക്തി അനുസരിച്ച് പറയുന്നു. അപ്പോ ശരി, മായ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നില്ല, മായ ബ്രഹ്മം തന്നെ. അത് മനസ്സിലാക്കാം. അപ്പൊ മായ ബ്രഹ്മം തന്നെ എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മത്തിൽ നിന്ന് കൂടുതലായിട്ട് മായ എന്ന് പറയുന്ന ഒന്നില്ലെന്നാണല്ലോ പറയുന്നത്. ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നില്ല, മായയില്ല. അങ്ങനെ പിന്നെ ബ്രഹ്മം എന്ന് മാത്രം പറഞ്ഞാൽ മതി. മായ എന്ന് പറയുന്ന ഒന്ന് അനന്യമായിരിക്കുന്നു എന്ന് പറയും. മായ ഉണ്ടെങ്കിലും പറയുന്നു മായ ബ്രഹ്മം തന്നെ, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടില്ല. എന്നാ പിന്നെ എന്താ ബ്രഹ്മം മാത്രം പറഞ്ഞാൽ പോരെ? മായ ഉണ്ടെന്ന് പറയുന്നു, അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ലെന്ന് പറയുന്നു, വേറിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ വേറിട്ടില്ലാത്ത ഒന്നിന് ബ്രഹ്മത്തിൽ ഉണ്ടെന്ന് പറയുന്നത് എന്താ പ്രയോജനം? ബ്രഹ്മം തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. മായയുടെ ആവശ്യമില്ല, ബ്രഹ്മം തന്നെ സൃഷ്ടിക്കുന്നു. അവിടെ ഒരു മായയുണ്ട്, മായ ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല എന്ന്. പിന്നെ മായ എന്ന് പറയുന്ന ഒന്നിനെ കൽപ്പിക്കുക, അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ലെന്ന് പറയുക, ഇതിന്റെയൊക്കെ ആവശ്യമൊന്നും. എന്നിട്ട് അങ്ങനെ ഒന്നിനും കൂടെ സ്വീകരിക്കുന്നത്. അപ്പോ ബ്രഹ്മം നിർഗുണമെന്നാ പറയുന്നത്, അപ്പൊ അവിടെ സൃഷ്ടി സംഭവിക്കാൻ പാടില്ല. നിർഗുണമായോ ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി ഇങ്ങനെ സംഭവിക്കും? ബ്രഹ്മം എന്ന് പറയുക മാത്രമല്ല, ബ്രഹ്മം നിർഗുണമെന്നും പറയുക. എന്നൊരു വികാരിയാണ്, എന്നൊരു അവയവമാണ്. അപ്പൊ അതിൽ നിന്ന് അങ്ങനെ സൃഷ്ടി സംഭവിക്കും. അപ്പോ സൃഷ്ടി സംഭവിക്കാൻ എന്ന് വേണം, അതിനാണ് മായ സ്വീകരിക്കുന്നത്. അതെങ്ങനെ സൃഷ്ടി സംഭവിക്കണം? അവിടെയാണ് ബ്രഹ്മത്തെ നിരവയവുമായി നിർവികാരിയായി നിർഗുണമായി നിലനിർത്തിക്കൊണ്ട് തന്നെ അതിന്റെ സ്വരൂപത്തിനും ഒരു തകരാറും വരാതെ അതിനങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ സൃഷ്ടി സംഭവിക്കണമെങ്കിൽ മായ എന്ന് പറയുന്ന ഒരു ശക്തി മായ കൊണ്ട് സൃഷ്ടി സംഭവിക്കുമ്പോൾ ബ്രഹ്മത്തിന്റെ നിർഗുണത്വത്തിന് ഒരു തകരാറ് വരുന്നില്ല. അതാണ് അപ്പൊ മായ അംഗീകരിക്കുന്നുണ്ട്, എന്നാൽ ബ്രഹ്മ നിർഗുണം അല്ലാതെയാകുന്നില്ല. ബ്രഹ്മ എപ്പോഴും നിർഗുണമായി തന്നെ ഇരിക്കും. സൃഷ്ടി ഉണ്ടെങ്കിലും സൃഷ്ടിയില്ലെങ്കിലും എന്തായാലും അപ്പൊ അവിടെ ഒരു വിരോധം വരും. നിർഗുണമായ ബ്രഹ്മം മായ വശം രണ്ടെണ്ണം പിന്നെ പറയുക, എന്നിട്ട് അദ്വൈതം പറയുക. രണ്ടെണ്ണത്തിന് അംഗീകരിക്കുക, എന്നിട്ട് പറയുന്നുണ്ട് അദ്വൈതമാണ്. പിന്നെ നിർഗുണമായ ബ്രഹ്മത്തിൽ മായയിരിക്കും എന്ന് പറയുക, അത് അനന്യമായിരിക്കുന്നുണ്ടെങ്കിലും അതൊരു ശക്തിയാണല്ലോ, ബ്രഹ്മശക്തി എന്നല്ലേ പറയും. അപ്പൊ നിർഗുണത്വത്തിനും ദോഷം വരുന്നുമില്ല, എന്നാ മായ ഉണ്ടെന്ന് പറയുന്നുണ്ട് അദ്വൈതത്തിനും ദോഷം വരുന്നില്ല. അതാണ് മായ ഇരിക്കുന്നുണ്ട് ബ്രഹ്മത്തിന്റെ നിർഗുണത്വം, അതിന് ദോഷമൊന്നും വരുന്നില്ല. മായ കൂടെ ഇരിക്കുന്നതുകൊണ്ട് ബ്രഹ്മത്തിൽ മായ ഇരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് അദ്വൈതത്തിനും ദോഷം വരുന്നില്ല, അദ്വൈതമായി തന്നെ ഇരിക്കുന്നു. നിർഗുണത്തിന് എന്തുകൊണ്ട് ദോഷം വരുന്നില്ല, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ് മായ? സത്യമാണ്, സത്യമായ ഒന്നല്ല. മറ്റയാൾ അവിടെ പോയി വീണ അങ്ങനെ എവിടെ താഴെ എന്നിട്ട് അങ്ങനെ എന്നിട്ട് അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിക്കാറുണ്ട്. അത് ഓർത്തോയെ കൊണ്ട് കാണിക്കണം, ഇത്ര പേരുടെ ഇടിവെല്ലാം കിട്ടിയിട്ടുണ്ടോ? അത് ഓർത്തോയെ കൊണ്ട് കാണിക്കണമായിരുന്നു. ഇന്ന് രാവിലെ നടന്നൊക്കെ പോയാ ഭക്ഷണം കഴിക്കും പോയ ഹോസ്പിറ്റലിൽ പോകത്തില്ല. അപ്പൊ അദ്വൈതത്തിനും ദോഷം വരുന്നില്ല, അത് ഇത് തന്നെയാണ്, അത് അസത്യമാണ്, അതുകൊണ്ട് അദ്വൈതത്തിന് ദോഷം വരുന്നില്ല. മായ സത്യമല്ല, അതുകൊണ്ട് അതിലിരുന്നാലും നിർഗുണ ബ്രഹ്മത്തിലിരുന്നാലും ദോഷം വരുന്നില്ല. ഇനി മായ നിർഗുണ ബ്രഹ്മത്തിൽ വന്നതുകൊണ്ട് നിർഗുണ ബ്രഹ്മം സഗുണമാകുന്നില്ല, അതിനും കാരണം എന്താണ്? മായ അസത്യമാണ്, അസത്യത്തിന് സത്യത്തിൽ ഒരു മാറ്റം വരുത്താൻ കഴിയും. അതുകൊണ്ട് നിർഗുണ ബ്രഹ്മ എന്നും നിർഗുണമായി തന്നെ ഇരിക്കും. പിന്നെ അനന്യമായിരിക്കുന്നു എന്ന് പറയുന്നു, നിർഗുണ ബ്രഹ്മത്തിൽ ബ്രഹ്മമല്ല മറ്റൊന്നുമില്ല, അങ്ങനെയുള്ള ബ്രഹ്മത്തിൽ മായ അനന്യമായിരിക്കുന്നു. അപ്പൊ അനന്യമായിരിക്കുമ്പോൾ ബ്രഹ്മത്തിന് എന്തെങ്കിലും വ്യത്യാസം വരണമല്ലോ, അതും വരുന്നില്ല. എന്തുകൊണ്ട്? സ്വാഭാവികമാണ്, സ്വാഭാവികമായി ഇരിക്കുമ്പോഴാണ് മായ എന്ന് പറയുന്നത്, ഒരു ഉപാധിയോടുകൂടി ഇരിക്കുമ്പോഴാണ് അത് അനന്യമായിരിക്കുന്നത്. അത് അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടി സംഭവിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുക, അപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴും സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്നത് ബ്രഹ്മ സൃഷ്ടിക്ക് തയ്യാറായിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും അതിന്റെ നിർഗുണാവസ്ഥയ്ക്ക് നിർഗുണ സ്വരൂപത്തിന് ഒരു കോട്ടവും വരാതെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഒരിടത്തും തന്നെ അദ്വൈതത്തിന് വിരോധമായി ഒന്നുമില്ല. മായ ശക്തിയിരിക്കുന്നു, അനന്യമായിരിക്കുന്നു എന്ന് കരുതുന്നുകൊണ്ട് അദ്വൈതത്തിന് യാതൊരു ഓട്ടമില്ല. കാരണം മായ അസത്യമായി അതാണ് പ്രധാനമായും. അപ്പൊ ആ മായയ്ക്ക് അനന്യമായിരിക്കാം, അതുകൊണ്ട് അവിടെ അദ്വൈതമാകുന്നില്ല, നിർഗുണം അല്ലാതാകുന്നില്ല, പക്ഷെ നിർഗുണമായിരിക്കുമ്പോൾ അവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും സംഭവിക്കില്ല. മായയോടുകൂടി ഇരിക്കുമ്പോൾ അവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം ശേഷം. ഇതാണ് വ്യത്യാസം. ഇപ്പോ മായ കൊണ്ട് ജഗത്തുണ്ടായി, മായാശക്തി കൊണ്ട് എന്ന് പറയുന്നത് ശരിയാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജഗതഭൗത്വത്തെ പ്രാഗ് ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് യാ അമേയ വൈഭവ മായ, ഈ മായ ദൃഷ്ടാന്തത്തില് അഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. മായ അഭാവമല്ല, മായ എന്ന് പറയുന്ന അഭാവമല്ല, മായ എന്ന് പറയുന്നത് ശക്തിയാണ്, ജഗത്തെ സൃഷ്ടിക്കുന്ന ശക്തി. ധർമ്മത്തോട് അഭിന്നമായി നിന്നുകൊണ്ട് ജഗത്തെ സൃഷ്ടിക്കുന്ന ശക്തി അതാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ആ മായ, യാ അമേയ വൈഭവ മായ, അതെന്താണ്? ബ്രഹ്മണ പൃഥക് ന വിദ്യതി, ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് നിലനിൽക്കുന്നില്ല. അത് സൃഷ്ടിക്കുമ്പോഴുള്ള കാര്യങ്ങൾ കഴിഞ്ഞു, സൃഷ്ടിക്ക് ശേഷവും മായ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. അതിവിടെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ, മനസ്സിലാക്കിക്കോണം. സൃഷ്ടിക്ക് ശേഷം മായ, സൃഷ്ടിക്കുന്നുമ്പ് മായ കാരണരൂപത്തിലിരിക്കുന്നു, സൃഷ്ടിക്ക് ശേഷം മായ കാര്യരൂപത്തിൽ, എന്ന് വെച്ചാൽ ജഗത്ത് രൂപത്തിലിരിക്കുന്നു. സൃഷ്ടിക്കുന്നുമ്പ് മായ കാരണരൂപത്തിൽ നിന്ന് വെച്ചാൽ ജഗത്തിൽ, അല്ല ബ്രഹ്മരൂപത്തിൽ നമുക്കാണ് ബ്രഹ്മമായ തന്നെ. സൃഷ്ടിക്ക് ശേഷമായ കാര്യരൂപത്തിൽ എന്ന് വെച്ചാൽ ജഗത് രൂപത്തിൽ. ഇതാണ് അദ്വൈതികളുടെ സൃഷ്ടി സിദ്ധാന്തം. ഇങ്ങനെയാണ് ലോകം സൃഷ്ടമായത് എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മത്തെ നിർഗുണമായി സ്വീകരിച്ചുകൊണ്ട് ആ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് ലോകമെല്ലാം ഉണ്ടാവുന്നു. അപ്പൊ അതിനുവേണ്ടി ഒരു മായയെ സ്വീകരിച്ചു. ആ മായ സൃഷ്ടിക്കുന്ന മുമ്പ് എങ്ങനെയിരുന്നു, സൃഷ്ടിക്ക് ശേഷം എങ്ങനെയിരിക്കുന്നു, അതാണ് വിശദീകരിക്കുന്നത്. സൃഷ്ടിക്കുന്ന മുമ്പ് അത് ബ്രഹ്മമായിരുന്നു, സൃഷ്ടിക്ക് ശേഷം മായ എന്തായി പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടും. ശരി, സൃഷ്ടിക്ക് ശേഷം ഈ പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്ന ഈ മായ ഇതെന്താണ്? പ്രപഞ്ചരൂപത്തിൽ കാണപ്പെടുന്ന ഈ മായ സൃഷ്ടിക്ക് ശേഷം ഇതെന്താണ്? സൃഷ്ടിക്ക് ശേഷം, സൃഷ്ടിക്ക് ശേഷം ഇത് ബ്രഹ്മം തന്നെ. അതുകൊണ്ടാണ് ജഗത്ത് ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത്. ജഗത്ത് മായാകാര്യമായതുകൊണ്ട് അത് നാമരൂപാത്മകമായിരിക്കുന്നു എന്നേ ഉള്ളൂ, നാമരൂപമായിട്ടിരിക്കുന്നു. പക്ഷെ ശരിയത് എന്താണ്? ബ്രഹ്മം തന്നെയാണ്. എന്തുകൊണ്ട്? മായ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. അപ്പൊ മായാകാര്യമായ ജഗത്തും ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. അതാണ് മായ ജഗത് ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല. അങ്ങനെ മായ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല, മായാകാര്യമായ ഈ ജഗത്ത് മായയിൽ നിന്ന് വേറെ. അതുകൊണ്ട് ബ്രഹ്മത്തിൽ നിന്നും വേറെ. അതാണ് ഇവിടെ പറയുന്ന യുക്തി. എങ്ങനെയാണ് മായ ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ല സൃഷ്ടിക്കുന്നത്? അത് മായ ബ്രഹ്മം തന്നെ. ഇനി സൃഷ്ടി സംഭവിച്ചു കഴിയുമ്പോൾ മായാകാര്യമായ ഈ ജഗത്ത് മായയിൽ നിന്ന് വേറെ അല്ല, അതുകൊണ്ട് ജഗത്ത് മായ തന്നെ. ആ മായയാണെങ്കിലോ ബ്രഹ്മത്തിൽ നിന്ന് വേറെ അല്ല, അതുകൊണ്ട് മായ ബ്രഹ്മം തന്നെ. ജഗത്തും ബ്രഹ്മം തന്നെ. ജഗത്ത് മായയിൽ നിന്ന് അനന്യമാണെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നും അനന്യം തന്നെ. എന്തുകൊണ്ട് മായ ബ്രഹ്മത്തിൽ നിന്ന് അനന്യമാണ്? അങ്ങനെയാണ് ഈ ജഗത്ത് ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത്. ആ യുക്തി അനുസരിച്ചിട്ടാണ് ഇത് അദ്വൈതികൾ അദ്വൈതത്തിലെ പ്രധാനമായ ഒരു സിദ്ധാന്തം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്താണ് മായ സ ബ്രഹ്മ ബ്രഹ്മം തന്നെ. മായ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ ജഗത്തും ബ്രഹ്മം തന്നെ. എന്തുകൊണ്ട്? മായ ബ്രഹ്മമായതുകൊണ്ട് ജഗത്തും ബ്രഹ്മം തന്നെ. എന്തുകൊണ്ട്? മായയുടെ കാര്യമാണ്. അതിന് ഉദാഹരണം പറയുന്നു, യഥാ കാര്യസ്യ ഉത്പത്തേ പ്രാക് അഭാവ മൃദേവ. ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ആ കാര്യത്തിന്റെ അഭാവം, അഭാവ എന്ന് വെച്ചാൽ കാര്യസ്യ അഭാവ എന്ന് അവിടെ മനസ്സിലായിക്കോളും. ഉത്പത്തേഹ പ്രാഗ് എന്ന് പറഞ്ഞാൽ കാര്യസ്യ ഉത്പത്തേഹ പ്രാഗ്. അഭാവം എന്ന് വെച്ചാൽ കാര്യസ്യ അഭാവ. അതെന്താണ് മൃത്തേയോ? ഇവിടെ മൃത്തം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായിട്ട് ഘടത്തെടുക്കാം. അപ്പോൾ ഘടസ്യ ഉത്പത്തേഹ പ്രാഗ്, ഘടത്തിന്റെ അഭാവ എന്ന് വെച്ചാൽ ഘടസ്യ അഭാവ. അങ്ങനെ ഘടത്തിന്റെ അഭാവ മൃദേവ ഇവിടെ ഉദാഹരണത്തിൽ പറയുമ്പോ ഘടത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ് ഘടത്തിന്റെ അഭാവമാണ് ദൃഷ്ടാന്തത്തിൽ. ദൃഷ്ടാന്തത്തിൽ പറയുമ്പോ അഭാവത്തെ കുറിച്ചല്ല പറയുന്നത്, ജഗത്തിന്റെ ഉത്പത്തിക്ക് മുമ്പ്. അപ്പൊ മായ എന്ന് പറയുന്നത് എന്താണ്? അവിടെ മായ എന്ന് പറയുന്നത് മായാശക്തി. ജഗത് കാരണരൂപ മായാശക്തി എന്നാണ്. അഭാവം അല്ലേ? പിന്നെ ദൃഷ്ടാന്തത്തിന്റെ അഭാവം എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്ന് മനസ്സിലാക്കണം. ഈ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ജഗത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു. അത് കേവല അഭാവമല്ല. ആ അഭാവം ജഗത്തിനും അഭാവം ഉണ്ടായിരുന്നു വെച്ചാൽ ജഗത്ത് അനുഭവപ്പെടുന്നില്ല, ഇല്ലായിരുന്നു. ഈ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ലോകം നമുക്ക് അനുഭവപ്പെടുന്നില്ല, ഇല്ലായിരുന്നു. ആർക്കും അനുഭവപ്പെടുന്നു, നമ്മളുണ്ടായിരുന്നു. നമ്മളുണ്ടായിരുന്നില്ല, അതാർക്കും അനുഭവപ്പെടുന്നില്ല. ഇപ്പൊ ജഗത്ത് മണ്ണ് നിന്ന് പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ പാത്രത്തിന്റെ അഭാവം എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല. ഈ ജഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് ജഗത്തിന്റെ അഭാവം എന്ന് പറഞ്ഞു അവിടെ എന്തുണ്ടായിരുന്നു? എന്തോട്ടായിരുന്നു? മായാശ വെറും അഭാവമല്ല. അത് ഉദാഹരണത്തിന് വേണമെങ്കിൽ പറയാം, എന്താണ് ഈ പാത്രം ഉണ്ടാകുന്നതിന് മുമ്പ് പാത്രത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിനൊരു ശക്തി ഉണ്ടായിരുന്നു, ഘടത്തെ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശക്തി. അത് അവിടെ പറയാം, പറഞ്ഞിട്ടില്ലെന്നേ അഭാവം എന്ന് പറഞ്ഞു. അപ്പൊ അഭാവം എന്ന് പറയുകയാണെങ്കിൽ ഉദാഹരണത്തിൽ പാത്രത്തിന്റെ അഭാവം, ദാഷ്ടാന്തിയത്തിലാണെങ്കിലോ അഭാവം എന്ന് പറഞ്ഞാൽ എന്തെടുത്തു? ജഗത്തിന്റെ അഭാവം, പ്രപഞ്ചത്തിന്റെ അഭാവം. പക്ഷെ ദാഷ്ടാന്തിയത്തിൽ പറയുമ്പോൾ അഭാവം എന്നാണ് പറയുന്നത്, മായ ജഗത്തിന് കാരണമായിരിക്കുന്ന ശക്തി. അങ്ങനെയെങ്കിൽ ദൃഷ്ടാന്തത്തെ എന്തിനെടുക്കണം? ശക്തി, കുടത്തിന് കാരണമായി മണ്ണിനുണ്ടായിരിക്കുന്ന ഒരു ശക്തി. ആ ശക്തി ഇപ്പം മണ്ണിൽ നോക്കി കഴിഞ്ഞാൽ ആ ശക്തി അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല, മണ്ണേ കാണുന്നില്ല. അപ്പൊ ആ ശക്തിയെ സംബന്ധിച്ച് പറയാം, ആ ശക്തി മണ്ണിൽ നിന്ന് വേറെ അല്ല. മണ്ണേ നമ്മൾ മണ്ണൂറുള്ള വൃത്തി വെച്ചിരുന്നുണ്ടാല് അവിടെ കുടമില്ലെന്നും മനസ്സിലാക്കാം, പക്ഷെ ശക്തി കാണുന്നുണ്ട് ഇല്ല, പക്ഷെ അതവിടെ ഉണ്ട്. വേറത്തതില്ല, വേറത്ത അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മായയെ സംബന്ധിച്ച് സൃഷ്ടിക്കുന്ന മുമ്പ് അത് വേറിട്ടില്ല, വേറത്തത് ആർക്കും അനുഭവപ്പെടുന്നു ഇല്ല. ശക്തി ശക്തനിൽ നിന്നും അന്യമല്ല, ശക്തനായി തന്നെ നിൽക്കുന്നു എന്ന് പറയുന്ന സിദ്ധാന്തം. ഇതാണ് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള പഴയ സിദ്ധാന്തം. പഴയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അദ്വൈതികളുടെ സിദ്ധാന്തം. അപ്പൊ ഇങ്ങനൊരു സിദ്ധാന്തത്തെ സ്വീകരിക്കുമ്പോൾ അദ്വൈതികള് ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞാൽ നിർഗുണമാണ്, നിത്യശുദ്ധമാണ്. അത് സ്വാഭാവികമായി തീരുന്നത് വരെ, അതുവരെ സ്വാഭാവികമായി തീരുന്നതെന്ന് മായയോട് കൂടി ചേർന്ന് അത് സ്വാഭാവിക ബ്രഹ്മമാകും. അതിനു മുമ്പ് അത് നിർഗുണ ബ്രഹ്മം. ഇതിനാ അവിടെ നിർഗുണ ബ്രഹ്മത്തെ സ്വീകരിക്കും. അതുകൊണ്ട് എന്താ ലാഭം? എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ നിർഗുണ ബ്രഹ്മത്തെ എങ്ങനെ സ്വീകരിക്കും? സഗുണ ബ്രഹ്മം മതി, മായയോടുകൂടിയ ബ്രഹ്മം ജഗത്തിനെ സൃഷ്ടിക്കുന്നു. സഗുണ ബ്രഹ്മം എന്താണ്? നിർഗുണ ബ്രഹ്മത്തിന് അത് ഭാഷകാലം പറയുന്നു. അങ്ങനെ നിർഗുണ ബ്രഹ്മത്തെ സ്വീകരിച്ചേ മതിയോ? കാരണം നിർഗുണ ബ്രഹ്മം എന്ന് പറയുമ്പോ അത് ഒരിക്കലും നശിക്കില്ല, നിത്യമായിരിക്കും, ശുദ്ധമായിരിക്കും, മുക്തമായിരിക്കും. അത് ആ നിർഗുണ ബ്രഹ്മത്തെ തന്നെ എന്ത് ചെയ്യാം? ഈ ജീവന്റെ ആത്മാവായിട്ട് സ്വീകരിക്കാം. രണ്ട് ബ്രഹ്മത്തിന്റെ ആവശ്യമില്ല, നിർഗുണമായ ഒരു ബ്രഹ്മം അത് തന്നെയാണ് ഈശ്വരന്റെ ആത്മാവും ജീവന്റെ ആത്മാവും. സ്വരൂപം ആത്മാവെന്ന് വെച്ചാൽ സ്വരൂപം. അപ്പൊ അതിന് ഒരിക്കലും ഒരു തരത്തിലുള്ള മാലിന്യം ഉണ്ടാകത്തില്ല, ഒരു തരത്തിലുള്ള കളങ്കവും ഉണ്ടാകത്തില്ല. അതെന്നും നിത്യശുദ്ധമായി തന്നെ, എന്നും അത് മുക്തമായി തന്നെ. അപ്പോ നിത്യമായിരിക്കുന്ന, ശുദ്ധമായിരിക്കുന്ന, മുക്തമായിരിക്കുന്ന അതാണ് ജീവന്റെയും ഈശ്വരന്റെയും സ്വരൂപം എന്ന് പറയുന്നത്. എന്ത് വരുന്നു? ജീവൻ നിത്യമുക്തനാണെന്ന് ശ്രദ്ധിക്കുന്നു. മുക്തി എന്ന് പറയുന്നത് തന്റെ സ്വരൂപമാണെന്ന് വരുന്നു. അതാണ് എന്റെ ഗുണം. അത് സ്വാഭാവികമായി ലോകത്തെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയം തന്നെ എന്ത് ചെയ്യുന്നു, നിരുപാധികമായി മുക്തനായി തുര്യനം എന്ന് പറയുന്നു. തുര്യൻ തത് സർവത്ര സദാ എന്ന് പറയുന്നു. ഇതാണ് നിത്യമുക്തനായിരിക്കണം താൻ. താൻ ഒരിക്കലും ബന്ധനത്തിൽപ്പെടാനും പാടില്ല, ഒരിക്കലും ബന്ധനത്തിൽ നിന്ന് മോചിക്കാനും പാടില്ല. ഇത് രണ്ടുമില്ലാതെ എന്നും താൻ മുക്തനായിരിക്കണം. ഇതാണ് ശങ്കരാചാര്യരുടെ ഒരു ആവശ്യം, അദ്വൈതികളുടെ ഒരു ആവശ്യം. താൻ ഒരിക്കൽ സംസാരത്തിൽപ്പെട്ടിട്ട് പിന്നെ കരകയറുകയല്ല, പിന്നെയോ എന്നും മുക്തനായിരിക്കുന്നു. പിന്നെ ഈ ഗുരു ശാസ്ത്രം ഈ സംസാരം ഇതൊക്കെ എവിടെ നിന്ന് വന്നു, അതൊക്കെ ഒരു ഭ്രാന്തി. സത്യത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ സത്യത്തെ കുറിച്ച് പറയുമ്പോൾ താൻ എന്നും അങ്ങനെ ഇരിക്കണം, മുക്തനായി തന്നെ തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, താൻ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ മായയോടെ കൂടിയിരിക്കുന്നു, അനന്യമായിരിക്കുന്നു, സൃഷ്ടി സംഭവിക്കുന്നു, ഇതൊക്കെ അസത്യത്തെ കുറിച്ച് പറയുമ്പോഴാണ്. ഇതൊക്കെ അസത്യത്തിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് ബ്രഹ്മത്തെ നിർഗുണമായി സ്വീകരിക്കും, നിത്യമുക്തനായിരിക്കും. ചോദ്യത്തിന് ഉത്തരമായി ഇങ്ങനെ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് അങ്ങനെ ഈ സഗുണമായ കാര്യങ്ങളെല്ലാം ഉണ്ടായി, നിർഗുണത്തിൽ അത് സംഭവിക്കുമോ? ഇവിടെയും പറയുന്ന എന്താണ്, സൃഷ്ടിയില്ലായെന്ന് പിന്നെ ഉണ്ടായി. പ്രാഗുപത്തേ നിർഗുണത്തിൽ നിന്ന് അങ്ങനെ ഇതൊക്കെ സംഭവിക്കും. അതിനെന്ത് സാധനം പറയുന്നു? മായാശക്തി എന്ന് പറയുന്ന ഉപാധി സ്വീകരിക്കുന്നത് കൊണ്ട് ബ്രഹ്മത്തിന്റെ നിർഗുണത്വത്തിന് ഒരു ദോഷവും വരുന്നില്ല. എന്തുകൊണ്ട്? ആ ഉപാധി അസത്യമാണ്. അപ്പൊ അദ്ദേഹം ആ രീതി മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ അസത്യമാണെങ്കിൽ പിന്നെ നമ്മൾ എന്തുകൊണ്ട്, നമ്മളല്ല ആരെങ്കിലുമൊക്കെ ബന്ധനത്തിൽ പെട്ടെന്നും മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അറിവില്ല, ഈ പറയുന്ന തത്വം അറിയുന്നില്ല. താൻ നിർഗുണമായ പരബ്രഹ്മമാണെന്നുള്ള കാര്യം അറിയാൻ വയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. ചിലര് സ്വാമിമാരാകും, ചിലര് ബ്രഹ്മചാരിമാരാകും, ചിലർ വേറെ കഥന്ന് വാങ്ങുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. എന്തുകൊണ്ട്? അറിവില്ല. ഇപ്പൊ സ്വാമി ആയത് എന്തുകൊണ്ടാണ്? അറിവില്ല. എന്തുകൊണ്ടാണ് അഭോരാഗമാണെങ്കിൽ പറയാം അത് ശരിയാണ്, അറിവില്ലാത്തവണേക്ക് സ്വാമിയാണ്. സ്വാമിയായി കഴിഞ്ഞപ്പോ അറിഞ്ഞാൽ അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, എന്നോ കുഴപ്പമൊന്നുമില്ല. അടിസ്ഥാനപരമായി അറിവില്ലായ്മയാണെന്നുള്ളതാണ്. സ്വാമിയായിട്ടൊരാൾ അറിഞ്ഞെങ്കിൽ ഓക്കെ. മുക്തിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അഭ്യാസങ്ങളും എല്ലാം അറിവില്ല. അപ്പോ താൻ നിത്യമുക്തനാണ്, നിർഗുണനാണെന്ന് അറിയുക, അറിഞ്ഞാൽ മാത്രം. എന്തുകൊണ്ട്? താൻ അതാണ്, നിത്യമുക്തനാണ് എന്നുള്ളതാണ്. അപ്പൊ നിത്യമുക്തി എന്ന് പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം. തനിക്ക് നാശം വരാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളുകൊണ്ടാണ് ബ്രഹ്മത്തെ ഇവിടെ അദ്വൈതികൾ നിർഗുണമായി സ്വീകരിച്ചത്. പിന്നെ സൃഷ്ടി എന്ന് പറയുന്നത് പഴയ കാലത്ത്, ഇന്ന് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇന്ന് സൃഷ്ടിയെ കുറിച്ച് എന്താ പറയുന്നത്? ഇന്നത്തെ സയൻസ് ശാസ്ത്രം എന്ന് വെച്ചാൽ ശാസ്ത്രനാണ് പണ്ട് ഉപദേശിച്ചത്. പഴയ ആൾക്കാർ ഇരുന്നിങ്ങനെ ചിന്തിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഇന്ന് പറയുന്ന ഇതുമായിട്ട് ഒരു ബന്ധമുണ്ട്. ഇന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ സൃഷ്ടി ഉണ്ടായിരുന്നു? ഇന്ന് സൃഷ്ടി എങ്ങനെ ഉണ്ടായെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെയൊക്കെ മനസ്സിലാകും, കുറെയൊക്കെ മനസ്സിലായില്ല. ഇന്നത്തെ മനുഷ്യനെന്ന് പറയുന്നത് എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത്, ഇതെങ്ങനെ നടന്നത് ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ മനുഷ്യരാണെങ്കിലോ ഇതും പഴയതും തമ്മിലുള്ള വ്യത്യാസം എന്താ? പഴയ മനുഷ്യരാണെങ്കിലോ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്താണ് സൃഷ്ടി? മായ കൊണ്ട്. മായ കൊണ്ട് എവിടെ സംഭവിച്ചു? നിർഗുണ ബ്രഹ്മത്തിൽ. ഇത്ര രീതി അറിയാമോ? അതെങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി? ചിന്തിച്ചു മനസ്സിലാക്കി. ഇതാണ് പഴയ മനനം കൊണ്ട് മനസ്സിലാക്കി. ഇതാണ് പഴയ നിലപാട്. അതാണ് ഇവിടെ അദ്വൈതികൾ പറയുന്നത്. പുതിയ നിലപാട് അങ്ങനെയല്ല. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ്. അതിൽ പല പല സിദ്ധാന്തങ്ങളുണ്ട്, പരിണാമം കൊണ്ട് സംഭവിച്ചു എന്ന് പറയും. അതെങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ രണ്ടു കാഴ്ചപ്പാടാണ്. ഇത് പഴയ കാഴ്ചപ്പാടാണ് ഈ പറയുന്നത്. പുതിയ കാഴ്ചപ്പാട് അല്ല നമ്മൾ മനസ്സിലാക്കുന്നത്.